ഉപാസനവാക്യാനാം ബ്രഹ്മവാക്യാനാം ച ന്യായം ഏകവാക്യത്വം. ശ്രുതിയിൽ ഉപാസനാവാക്യങ്ങളുണ്ട്, ബ്രഹ്മവാക്യങ്ങളുണ്ട്. ഇത് രണ്ടും താല്പര്യം ഒന്നല്ല സിദ്ധാന്തം. ബ്രഹ്മവാക്യങ്ങൾ നിർഗുണ ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നു, ഉപാസനാവാക്യം സഗുണ ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നു ഉപാസനയ്ക്ക് വേണ്ടി. ഇതാണ് സിദ്ധാന്തം. കഥം ച ഏഷം ഏകവാക്യത ഉത്പ്രേക്ഷിത ഇരുപത്തിയും. ഇതിൻ്റെ എല്ലാം താല്പര്യം ഒന്നു എന്ന് കൽപ്പിക്കാൻ സാധ്യമല്ല. ഉപാസനാവാക്യങ്ങളും നിർഗുണ ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നു എന്ന് കരുതുന്നത് ശരിയല്ല. കഥം ച ഏഷം ഏകവാക്യത ഉത്പ്രേക്ഷിത കൽപ്യത്തെ. ഏകവാക്യത്വം എന്ന് പറഞ്ഞാൽ ഒരു താല്പര്യം, എല്ലാം നിർഗുണ ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നു എന്ന അഭിപ്രായമില്ല. ഏക നിയോഗ പ്രതീതി പ്രയാജ ദർശപൂർണമാസവാക്യവത് വിരിച്ച് പൂർവപക്ഷമാണ്. ഏകവിധി ഏക നിയോഗ പ്രതീതി ഉള്ളതുകൊണ്ട് ഉദാഹരണം പറയുന്നു, ദർശപൂർണമാസവും അതിൻ്റെ അത് അംഗയാഗങ്ങൾ പ്രയാജ അനുയാജ തുടങ്ങിയ അംഗയാഗങ്ങൾ ദർശപൂർണ മാസാഭ്യാം സ്വർഗകാമോ യജേത എന്ന് വിധിച്ചിരിക്കുന്നു. അത് പ്രധാനമായ യാഗത്തെ വിധിച്ചിരിക്കുന്നു. അവിടെ തന്നെ അംഗങ്ങളെ വിധിച്ചിരിക്കുന്നു, പ്രയോജ തുടങ്ങിയ അംഗങ്ങൾ. അപ്പോൾ ദർശ പൂർണ്ണമാസ യാഗം ചെയ്താൽ അതിൽ നിന്ന് സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞാൽ എന്താ താല്പര്യം? ആ യാഗം ചെയ്താൽ അതിൽ നിന്ന് അപൂർവം ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ അംഗയാഗങ്ങൾ ചെയ്യണം, അതിൽ നിന്ന് അപൂർവം ഉണ്ടാകുന്നു. എല്ലാ അപൂർവങ്ങളും ചേർന്നൊരു മഹാപൂർവം, അതിൽ നിന്ന് സ്വർഗം. ഇവിടെ രണ്ട് വിധികളും യോജിക്കുകയാണ്. പ്രധാന യാഗത്തിൻ്റെയും അംഗയാഗത്തിൻ്റെയും വിധികൾ യോജിക്കുന്നു എന്ന് പറഞ്ഞാൽ അംഗയാഗങ്ങളിൽ നിന്നും പ്രധാന യാഗത്തിൽ നിന്നും ഉണ്ടാകുന്ന അപൂർവങ്ങൾ ചേർന്ന് മഹാപൂർവം ഉണ്ടാകുന്നു. അതാണ് ഫലത്തെ കൊടുക്കുന്നത്. കാരണം ഇവിടെ ഏകവാക്യത, രണ്ടും ഏകവിധിയാണ്. ഏകവിധി എന്ന് കരുതാൻ കാരണം എല്ലാം ചേർന്നാണ് അവിടെ അപൂർവം ഉണ്ടാകുന്നത്. അപൂർവമാണ് സ്വർഗത്തിന് കാരണമായിരിക്കുന്നു. ഇത് പൂർവമീമാംസയുടെ വിഷയമാണ്. ഉത്തരമീമാംസയിൽ വാക്യാർത്ഥം നിർണയം ചെയ്യുമ്പോഴും പൂർവമീമാംസയിലെ നിയമങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരും. അതിനനുസരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് പൂർവപക്ഷമായി ഇവിടെ കൊണ്ടുവരുന്നത്. ഏകനിയോഗ പ്രതീതേ പ്രയാജ ദർശപൂർണമായ വാക്യവർ, പ്രയാജയും ദർശപൂർണ വാക്യവും ത്തിലും ഏകനിയോഗ പ്രതീതി, ഒറ്റ വിധി എങ്ങനെയാണോ പൂർവമീമാംസയെ സ്വീകരിച്ചിരിക്കുന്നത് അതുപോലെ ഇവിടെ ദുർഗുണവാക്യങ്ങളും, അതായത് ബ്രഹ്മവാക്യങ്ങളും ഉപാസനാവാക്യങ്ങളും ചേർന്ന് ഒറ്റ അർത്ഥത്തെ ബോധിപ്പിക്കുന്നു. നിർഗുണ ബ്രഹ്മത്തെ എന്നെടുത്താലോ അത് ശരിയല്ല. എന്നാ ബ്രഹ്മവാക്യേഷു നിയോഗ അഭവ പറയുന്നു. ബ്രഹ്മവാക്യങ്ങളിൽ നിയോഗമില്ല, വിധിയില്ല. വിധി അതിൽ നിന്നുണ്ടാകുന്ന അപൂർവം, അപൂർവത്തിൽ നിന്നുണ്ടാകുന്ന ഫലം, ഇതൊന്നും ബ്രഹ്മവാക്യങ്ങളിലില്ല. വസ്തുലം അനണു അഹ്രസ്വം തുടങ്ങിയ ബ്രഹ്മവാക്യങ്ങളിൽ അങ്ങനെ വിധിയില്ല. വസ്തുമാത്ര പരിവസായിനീഹി ബ്രഹ്മവാക്യാനിന്ന നിയോഗ ഉപദേശ ഉപദേശിനി ഇത്യേത വിസ്തരേണ പ്രതിഷ്ഠാവിധം തത്ത് സമന്വയാ ഇത്യത്ര പറയുന്ന ഈ വിഷയം അവിടെ വിശദമായി ചർച്ച ചെയ്തതാണ്. ഇപ്പം ബ്രഹ്മവാക്യങ്ങളെന്ന് പറയുന്നതിന് ഏതാണോ നേരിട്ട് സാക്ഷാത് ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നു. അപ്പോൾ ശ്രോതാവ് അത്തരം വാക്യങ്ങളെ ശ്രവിക്കുമ്പോൾ അയാളുടെ ഉള്ളിൽ ആ വാക്യങ്ങളുടെ പ്രതിപാദ്യ വിഷയമായിരിക്കുന്ന ബ്രഹ്മത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകും. ആ ബോധത്തെയാണ് ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത്. ബ്രഹ്മത്തെ ബോധിപ്പിച്ച് ബ്രഹ്മത്തെ ഗ്രഹിക്കുന്നു. വസ്തുലം അനണു അഹ്രസ്വം എന്നെല്ലാം ബോധിപ്പിക്കുമ്പോൾ സ്ഥൂല ഹ്രസ്വാദികളെല്ലാം, ദീർഘം ഹ്രസ്വം ഇതിനെല്ലാം നിഷേധിച്ച് തത്വത്തെ ബോധിക്കുന്നു. ശ്രുതി ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നു എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും വിധിക്കുകയോ, വിധിയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ വിധി അപൂർവത്തിന് കാരണമാണ്, അതിൽ നിന്ന് അപൂർവം ഉണ്ടാവുകയോ. അപൂർവം എന്ന് പറയുന്ന സംസ്കാരം, പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സംസ്കാരം ഉണ്ടാകും, ആ സംസ്കാരം കൊണ്ടൊരു ഫലമുണ്ടാവുക ഒന്നുമില്ല. ഇവിടെ ബ്രഹ്മവാക്യങ്ങൾ വസ്തു മാത്ര പ്രതിപാദകമാണ്, അതിൽ നിന്ന് വേറെ ഒന്നുമില്ല. ആ അതിൽ നിന്ന് സംസ്കാരം ഉണ്ടാകുന്നു, ആ സംസ്കാരം കൊണ്ട് കാലക്രമേണ ബോധം ഉണ്ടാകുന്നു, അങ്ങനെയല്ല. ഉപാസനാവാക്യങ്ങൾ ശരി, ഉപാസനാവാക്യങ്ങളിൽ നിന്ന് സംസ്കാരം ഉണ്ടാകുന്നു, സംസ്കാരത്തിൽ നിന്ന് കാലക്രമേണ ഫലമുണ്ടാകുന്നു. പക്ഷേ ബ്രഹ്മവാക്യങ്ങളിൽ നിന്ന് അങ്ങനെയല്ല, അവിടെ സംസ്കാരമോ മറ്റൊന്നും ഉണ്ടാകും. ഉദാഹരണം പറഞ്ഞു, എന്താണ്, അഗ്നിയെ നോക്കുന്നവന് അഗ്നി എന്നുള്ള ബുദ്ധി ഉണ്ടാകും. അവിടെ ചക്ഷുരേന്ദ്രിയം എന്ന് പറയുന്ന പ്രമാണം പ്രവർത്തിച്ചിട്ടാണ് അഗ്നിയെ കാണുന്നവന് അത് അഗ്നി എന്നുള്ള ബോധമുണ്ടാകും. അവിടെ മുമ്പിൽ അഗ്നിയുണ്ട്, അത് തന്നെ പ്രകാശ സ്വരൂപമാണ്. അപ്പം മറ്റൊന്നിൻ്റെ ആവശ്യം അവിടെ ഇല്ല. മറ്റു വസ്തുക്കളെ കണ്ടുകൊണ്ട് കാണുന്ന പോലെ മറ്റു വസ്തുക്കളിലെല്ലാം പ്രകാശത്തിൻ്റെ സഹായം വേണം. ഇവിടെ അഗ്നി സ്വയം പ്രകാശമാണ്, മറ്റൊരു പ്രകാശത്തിൻ്റെ സഹായം ആവശ്യമില്ല. എപ്പോഴാണോ അവിടെ ഇന്ദ്രിയ അർത്ഥ സന്നിവേഷം ഉണ്ടാകും, ബോധമുണ്ടാകും. ഇനി കണ്ണിൽ തിമിരാതി ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാകത്തില്ല, അത് മറ്റൊരു വിഷയം. മറിച്ചാണെങ്കിൽ ഇന്ദ്രിയ അർത്ഥ സന്നിവേഷം ഉണ്ടാകും, ബോധമുണ്ടാകും. അതുപോലെയാണ് ബ്രഹ്മവാക്യം. ഒരാൾക്ക് അങ്ങനെ ഒരു വാക്യം ശ്രവിച്ചാൽ അയാൾക്ക് ബോധമുണ്ടാകും, ബ്രഹ്മത്തെക്കുറിച്ചുള്ള ബോധമുണ്ടാകും. അതിനിടയ്ക്ക് മറ്റൊന്നുമില്ല, അത് കഴിഞ്ഞും മറ്റൊന്നുമില്ല. അതുപോലെയാണ് ബ്രഹ്മവാക്യങ്ങൾ പ്രവർത്തിക്കുന്നത്. അതാണ് വസ്തു മാത്ര പരിവസായി. വസ്തുവിലാണ് അതിൻ്റെ പര്യവസാനം എന്ന് പറഞ്ഞാൽ വസ്തുബോധം കൂടാതെ അവിടെ നിന്ന് എന്തെങ്കിലും സംസ്കാരം, അധിഷ്ഠമോ മറ്റു ഫലങ്ങൾക്ക് കാരണമായ എന്തെങ്കിലും ഒന്നും ഉണ്ടാകുന്നില്ല. അതാണ് ബ്രഹ്മ വസ്തുമാത്ര പര്യവസായി നിഹി ബ്രഹ്മവാക്യാനി എന്ന നിയോഗ ഉപദേശിനി. നിയോഗത്തെ ഉപദേശിക്കല്ല, വിധിക്കുകയല്ല. വിധിയോ വിധിയിൽ നിന്നുണ്ടാകുന്ന അപൂർവം, അതിനെ ബോധിപ്പിക്കുന്നതല്ല. നിയോഗത്തിന് വിധിയെന്നും അപൂർവമെന്നും അർത്ഥമുണ്ട്. ഇത്യേത് വിസ്തരേണ പ്രതിഷ്ഠാപിതം തത്വസമന്വയാദിത്യേത്. ഇത് വളരെ വിസ്തരിച്ച് സമർത്ഥിച്ചു സിദ്ധാന്തിച്ചു തത്വസമന്വയ എന്ന് പറയുന്നത്. അതുകൊണ്ടിവിടെ നിയോഗമില്ല. കിം വിഷയശ്ചാത്ര നിയോഗോ അഭിപ്രായത്തിൽ വ്യക്തിപ്പം. ഇവിടെ നിയോഗം ഉണ്ട് എന്ന് കരുതിയാൽ എന്താണ് അതിൻ്റെ വിഷയം? നിയോഗത്തിൻ്റെ വിധിയുടെ വിഷയം എന്താണ് ചോദിക്കുകയാണ്. പുരുഷോ ഹി നിയുജ്യമാന കുരു ഇതി സ്വവ്യാപാരെ കസ്മിൻചിത് നിയുജ്യത. നിയോഗം വിധി എന്നാണ് കുരു എന്ന് പറഞ്ഞു ചെയ്യൂ. ചെയ്യുക എന്ന് പറയുമ്പോൾ അയാളെ നിയോഗിക്കുന്ന ഒരു പ്രവൃത്തിയിലായിരിക്കും. ഇന്ന പ്രവൃത്തി ചെയ്യൂ, യാഗമാണെങ്കിൽ യാഗമാകുന്ന ആ പ്രവൃത്തി ചെയ്യൂ. വിധി എല്ലായിടത്തും അങ്ങനെയാണ്. അതുപോലെ ഒരു വിധി ഇവിടെ ഉണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. പുരുഷോ ഹി നിയുജ്യമാന കുരു ഇതി. പുരുഷനെ നിയോഗിക്കുന്നു. നിയുജ്യമാന പുരുഷ, നിയോഗിക്കുന്ന ആ പുരുഷൻ. നിങ്ങൾ നിയോഗിക്കുന്നു കുരു ചെയ്യൂ എന്ന്. സ്വവ്യാപാരെ കസ്മിൻചിത് നിയുജ്യതി. കസ്മിൻചിത് സ്വവ്യാപാരെ, തൻ്റെ ഏതെങ്കിലും ഒരു പ്രവൃത്തിയിലായിരിക്കും അയാൾ ഏർപ്പെടുന്നത്. വിധിച്ചു കഴിഞ്ഞാൽ, ചെയ്യൂ എന്നാവശ്യപ്പെട്ടു കഴിഞ്ഞാൽ, അത് ലോകത്തിലായാലും ശരി വേദത്തിലായാലും ശരി, യജമാനൻ ഭൃത്തിനോട് ആവശ്യപ്പെടുന്നു ഒരു ചെയ്യൂ, അയാളുടെ പ്രവൃത്തിയിൽ ഏർപ്പെടും. വേദം പുരുഷനോട് ആവശ്യപ്പെടും. യാഗം കുരു, അയാൾ യാഗത്തിൽ പ്രവർത്തിക്കുന്നു. അപ്പം സർവത്ര കുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രവൃത്തിയിൽ ഒരാളെ നിയോഗിക്കുകയാണ്. എന്നാണോ ദ്വൈത പ്രപഞ്ച വിലയോ നിയോഗ വിഷയോ ഭൂഷി. അവരെന്ന് ഇവിടെയാകാം. ഇവിടെ എന്തുകൊണ്ട് പൂർവക്ഷി ചോദിക്കുകയാണ്? ഇവിടെ ബ്രഹ്മവാക്യങ്ങളും എന്തുകൊണ്ട് ഒരുവനെ പ്രവർത്തിപ്പിച്ചുകൂടാ? അവിടെ അയാൾ എവിടെ പ്രവർത്തിക്കും? പറയുന്നു ഈ ദ്വൈത പ്രപഞ്ചം ഇതാണ് സംസാരം എന്ന് പറയുന്നു. ഇതാണ് അയാൾക്ക് മുക്തിക്ക് തടസ്സമായിരിക്കുന്നത്. അപ്പോൾ അയാളോട് ആവശ്യപ്പെടുകയാണ് ഈ പ്രപഞ്ചത്തെ വിലയിപ്പിക്കുക മുക്തിക്ക് വേണ്ടി. എന്തെങ്കിലും അഭ്യാസം ചെയ്ത് അയാൾ പ്രപഞ്ചത്തെ വിലയിപ്പിക്കുക. പ്രപഞ്ചത്തെ വിലയിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ സംസാരമില്ല, അയാൾ മുക്തനായി, അങ്ങനെ ആയിക്കൂടെ എന്നാണ് പൂർവക്ഷി ചോദിക്കുന്നത്. അതിനുവേണ്ടി എന്തെങ്കിലും പ്രവൃത്തിയിലായിരിക്കും നിയോഗിക്കുന്നത്. പറയുന്നു ധ്യാനിക്കുക. അങ്ങനെ ധ്യാനിച്ച് പ്രപഞ്ചം അപ്രത്യക്ഷമാകുന്നു, വിലയിച്ചു പോകുന്നു. അങ്ങനെ ആയിക്കൂടെ എന്നാണ് പൂർവക്ഷി ചോദിക്കുന്നത്. എന്നാണ് ദ്വൈത പ്രപഞ്ച വിലയോ നിയോഗ വിഷയോ ഭവിഷ്യം. ദ്വൈത പ്രപഞ്ച വിലയം, ദ്വൈത പ്രപഞ്ചത്തിന്റെ വിലയമാകും നിയോഗത്തിന് വിഷയം എന്ന് പറഞ്ഞാലോ? അപ്രവിലാവിദേഹി ദ്വൈത പ്രപഞ്ചേ ബ്രഹ്മതത്വ ഉപാധോ ന ഭവതി. അത ബ്രഹ്മതത്വബോധപ്രത്യനീഭൂതോ ദ്വൈത പ്രപഞ്ച പ്രവിലാവി. പറയുന്നു ഈ ദ്വൈത പ്രപഞ്ചം ഇങ്ങനെ നിൽക്കുക, ഇങ്ങനെ ഒരാൾക്ക് ബ്രഹ്മജ്ഞാനം ഉണ്ടാകും? എന്തുകൊണ്ടുണ്ടാകത്തില്ല? കാരണം ദ്വൈത പ്രപഞ്ചം അനുഭവപ്പെടുക എന്ന് പറഞ്ഞാൽ അവിടെ ഭേദം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രത്യക്ഷമായി ഭേദത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രത്യക്ഷമായി ഭേദത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, എങ്ങനെ ഒരാൾക്ക് അഭേദം ഞാൻ ഉണ്ടാകുന്നു? അതെങ്ങനെ സംഭവിക്കും? ഒരാൾ അനുഭവിക്കുന്നത് ഭേദത്തെ, നാനാത്വത്തെ, സർവം ഖല്വിദം ബ്രഹ്മ എന്നുള്ള അദ്വൈതജ്ഞാനം. ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുക എങ്ങനെ സാധിക്കും? എന്തുകൊണ്ട് സാധിക്കത്തില്ല? കാരണം അദ്വൈത ജ്ഞാനത്തിന് വിരോധിയാണ് ദ്വൈതജ്ഞാനം. അപ്പോൾ ദ്വൈതജ്ഞാനം നിലനിൽക്കെ അദ്വൈതജ്ഞാനം സംഭവിക്കില്ല. രണ്ടും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ്. അപ്പോൾ അദ്വൈതജ്ഞാനം ഉണ്ടാകണമെങ്കിൽ ആദ്യം ഈ ദ്വൈതജ്ഞാനത്തെ ലയിപ്പിക്കണം, എന്തെങ്കിലും അഭ്യാസം കൊണ്ട് ലയിപ്പിക്കും. അപ്പോൾ അതാദ്യം ചെയ്യുക. അദ്വൈതം ലയിച്ചു കഴിഞ്ഞാൽ, ദ്വൈതം ലയിച്ചു കഴിഞ്ഞാൽ അദ്വൈതം ജ്ഞാനം ഉണ്ടാകും, ആത്മജ്ഞാനം ഉണ്ടാകും, അങ്ങനെ ആയിക്കൂടെ എന്നാണ് സാറിന് അങ്ങനെയുള്ള ധരിച്ചിരിക്കുന്നു. ഈ ലോകം ഇങ്ങനെ മുമ്പിൽ നിൽക്കുമ്പോൾ നാനാത്വം അതിനനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്വൈതമെന്ന് എങ്ങനെ പറയാൻ പറ്റും? അദ്വൈതം എന്ന് പറയുന്നത് വാസ്തവമാകണമെങ്കിൽ ഭേദം ഞാൻ അവിടെ പാടില്ല. ഈ ഭേദജ്ഞാനം ഇല്ലാതാകണം. ഭേദപ്രപഞ്ചം തന്നെ, ഭേദപ്രപഞ്ചം ഉണ്ടെങ്കിൽ ഭേദജ്ഞാനം ഉണ്ടാകും. കണ്ണടച്ചു കഴിഞ്ഞാൽ ഭേദജ്ഞാനം ഇല്ലാതാവും. കണ്ണടച്ചാൽ ഭേദജ്ഞാനം ഇല്ലാതാവും. ഓരിന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുന്നത് ഇല്ലാതാകും, പക്ഷെ മറ്റേന്ദ്രിയങ്ങളിലൂടെ ഭേദത്തെ ഗ്രഹിക്കുകയും മനസ്സിൽ ഭേദമാണ്. അപ്പൊ ഇതില്ലാതാകണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ പ്രപഞ്ചത്തെ വിലയിപ്പിക്കണമെന്ന് പറയുന്നവര് പൂർവക്ഷിയാണ്, സിദ്ധാന്തമല്ല എന്ന് പൂർവക്ഷി പറയുകയാണ്. അത് വിലയിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ചം ഏതെങ്കിലും തരത്തിൽ അപ്രത്യക്ഷമായി കഴിഞ്ഞാൽ തന്നെ ഉള്ളിൽ എന്തുണ്ടാവും? അദ്വൈതജ്ഞാനം. കാരണം ആത്മാവ് മാത്രമേ ഉള്ളൂ. അപ്പൊ ആത്മജ്ഞാനം, അദ്വൈതജ്ഞാനം ഉണ്ടാവും. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തെ വിലയിപ്പിക്കൂ എന്നാണ് ശ്രുതി പറയുന്നത്. എന്ന് പറഞ്ഞാലോ, അങ്ങനെ ഈ പ്രപഞ്ചത്തെ വിലയിപ്പിക്കുന്നവരുണ്ട്. ഇങ്ങനെ കണ്ണടച്ചിരുന്നു കഴിഞ്ഞാൽ പ്രപഞ്ചം വിലയിക്കുമെന്നാണ് പലരുടെയും ധാരണ. ഞാൻ കണ്ണടച്ചിരിക്കുന്നു, അപ്പോൾ എൻ്റെ പ്രപഞ്ചം വിലയിച്ചു. കണ്ണടച്ചിരുന്നാൽ കണ്ണുകൊണ്ട് കാണില്ലെന്നേ ഉള്ളൂ, പ്രപഞ്ചം എവിടെ വിലയിക്കുന്നു? പിന്നെ വേണമെങ്കിൽ കണ്ണടച്ചിരിക്കുന്നവനെ കാണുന്നവർ വിചാരിച്ചോളൂ, ഞാൻ കണ്ണടച്ചിരിക്കുകയാണ്, പ്രപഞ്ചം അയാൾ ലയിച്ചിരിക്കുകയാണ്. പിന്നെ എന്നാ കണ്ണടച്ചിരിക്കുന്ന ആൾ സമാധിയിലാണ്. പക്ഷെ കണ്ണടച്ചിരുന്നുകൊണ്ട് വർത്തമാനം പറയുന്നുണ്ടല്ലോ, അത് സഹജ സമാധി. ഇങ്ങനെയൊക്കെ അങ്ങ് വ്യാഖ്യാനിച്ചോളൂ, ഈ പറയുന്നവർ വ്യാഖ്യാനിക്കേണ്ട കാര്യം. കാണുന്നവർ തന്നെ വ്യാഖ്യാനങ്ങളെല്ലാം കാണുന്നവരുടെ വകയാണ്. പറയുന്നവർക്കൊരു വ്യാഖ്യാനത്തിൻ്റെ ആവശ്യമില്ല, അവരവരുടെ ഇഷ്ടം അനുസരിച്ചങ്ങ് വ്യാഖ്യാനിച്ച് ഓരോന്ന് സമർത്ഥിക്കും. ആണ് പറയുന്നത്, അപ്രവിലാപിതേഹി ദ്വൈതപ്രപഞ്ചേ, ദ്വൈതപ്രപഞ്ചത്തെ ലയിപ്പിക്കാതിരുന്നാണ് ബ്രഹ്മതത്വബോധം ഭവതി. ബ്രഹ്മതത്വബോധം ഉണ്ടാകത്തില്ലാത്ത ബ്രഹ്മതത്വബോധ പ്രത്യനീകഭൂതോ, ബ്രഹ്മതത്വ അവബോധത്തിന് പ്രത്യനീകം വിരുദ്ധമായിരിക്കുന്ന ദ്വൈതപ്രപഞ്ച പ്രവിലഭ്യ, ദ്വൈതപ്രപഞ്ചത്തെ വിലയിപ്പിക്കണം. ദ്വൈതപ്രപഞ്ചത്തെ വിലയിപ്പിക്കാൻ വേറെ വഴിയൊന്നുമില്ല, സമാധിശീലിക്കുക. വിരുദ്ധം. യഥാ സ്വർഗകാമസ്യ യാഗോ അനുഷ്ഠാതവ്യ ഉപദിശ്യത്തെ ഏവം അപവർഗകാമസ്യ പ്രപഞ്ചവിലെ. ഇതാ താല്പര്യം ശ്രുതി എന്താണോ, സ്വർഗത്തെ കാമിക്കുന്നവന് യാഗത്തെ വിധിക്കുന്നു, അതുപോലെ ബ്രഹ്മജ്ഞാനത്തിന് പ്രപഞ്ചവിലയത്തെ വിധിച്ചിരിക്കുന്നു എന്ന് വ്യാഖ്യാനിക്കാമെന്നാണ് പൂർവക്ഷി പറയുന്നത്. യഥാ സ്വർഗകാമസ്യ യാഗോ അനുഷ്ഠാതവ്യ, സ്വർഗത്തെ കാമിക്കുന്നവന് യാഗം അനുഷ്ഠിക്കേണ്ടതാണ്. ഉപദേശിതയും അപവർഗകാമസ്യ പ്രപഞ്ചവിലേഹ, അപവർഗത്തെ കാമിക്കുന്നവന് പ്രപഞ്ചവിലേയമാണ്. ഇവിടെ വിലയോ എന്ന് പറഞ്ഞാൽ പറഞ്ഞ പോലെ നിഷേധം എന്നുള്ള അർത്ഥത്തിലല്ല, വിലയത്തിന് നിഷേധം എന്നുള്ള അർത്ഥമുണ്ട്. ഇവിടെ വിലയോ എന്ന് പറഞ്ഞാൽ ശരിക്കും ലയിപ്പിക്കുക എന്നാണ്, പ്രപഞ്ചത്തെ ലയിപ്പിക്കണം. അപ്പൊ പ്രപഞ്ചത്തെ ലയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ എന്താ സമാധി എന്ന്, പ്രപഞ്ചം വിലയിച്ച് താനിങ്ങനെ സമാധിയിരിക്കുന്നു. അതിന് ഉദാഹരണം പറയുന്നു, യഥാച തമസി വ്യവസ്ഥിതം ഘടാദി തത്വം അവബുത്സമാനേന തത്പ്രത്യനീകഭൂതം തമഃ പ്രവിലാപ്യതേ ഏവം ബ്രഹ്മതത്വം അവബുത്സമാനേന തത്പ്രത്യനീകഭൂത പ്രപഞ്ച പ്രവിലാപയിതവ്യഃ. ഇരുട്ടിൽ ഇരിക്കുന്ന വസ്തുവിനെ കാണുന്നതിന് വേണ്ടി തമസ്സിനെ ലയിപ്പിക്കുന്നു. തമസ്സിനെ ലയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഇല്ലാതാക്കുന്നു, വെളിച്ചം കൊണ്ടൊന്ന് ഇല്ലാതാക്കുന്നു. ആ വെളിച്ചം കൊണ്ട് ഇല്ലാതാക്കുന്നു എന്ന് പറയുന്നതിന് പകരം ഇവിടെ പറയുന്നു അതിനെ ലയിപ്പിക്കുന്നു. അതുപോലെ ബ്രഹ്മതത്വത്തെ ബുദ്ധസമാനേന ബോധം ബുദ്ധസ ബ്രഹ്മതത്വത്തെ അറിയാൻ ആഗ്രഹിക്കുന്നവൻ അതിന് വിരുദ്ധമായിരിക്കുന്ന പ്രത്യനീകബുദ്ധ പ്രപഞ്ച പ്രപഞ്ചത്തെ വിലയിപ്പിക്കണം. അപ്പോൾ അവന് പറയാൻ കഴിയും, ഞാനിതാ പ്രപഞ്ചത്തെ വിലയിപ്പിച്ചു, എൻ്റെ മുമ്പിൽ പ്രപഞ്ചമില്ല, നഷ്ടമായി, പിന്നെ എന്താണുള്ള ആത്മാവ് മാത്രം, ആത്മാവിനെ ഞാൻ സാക്ഷാത്കരിക്കുന്നു, അത് അദ്വൈതമാണോ, അങ്ങനെയെല്ലാം പറയാം. പൂർവക്ഷമാണ്, യഥാച തമസി വ്യവസ്ഥിതം ഘടാദി തത്വം ഔബുദ്ധസമാനേന, ഇരുട്ടിലിരിക്കുന്ന ഘടാദി വസ്തുക്കളെ അറിയാൻ ആഗ്രഹിക്കുന്നു. തത്പ്രത്യനീകഭൂതം തമഃ പ്രവിലാപ്യതേ, അതിന് വിരുദ്ധമായിരിക്കുന്ന ഇരുട്ടിനെ വിലയിപ്പിക്കുന്നു. ഏവം അതുപോലെ ബ്രഹ്മതത്വം ഉപബുഭുത്സമാനേന, ബ്രഹ്മതത്വത്തെ അറിയാൻ ആഗ്രഹിക്കുന്നവനും തത്പ്രത്യനീകഭൂത ബ്രഹ്മതത്വത്തിന് വിരുദ്ധമായിരിക്കുന്ന പ്രപഞ്ച പ്രവിലാപയിതവ്യ, പ്രപഞ്ചത്തെ ലയിപ്പിക്കണം. അപ്പോൾ അവിടെ ഒരാൾക്ക് സംശയം എന്താണ്, ഈ പ്രപഞ്ചത്തെ ലയിപ്പിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മവും ലയിച്ചു പോകത്തില്ലേ എന്നാണ്. അതെങ്ങനെ, കാരണം പ്രപഞ്ചമാണ് ബ്രഹ്മമായിരിക്കുന്നത് നേരത്തെ പറഞ്ഞു. പ്രപഞ്ചമാണ് ബ്രഹ്മമായിരിക്കുന്നെങ്കിൽ ഈ പ്രപഞ്ചത്തിനെ കഷ്ടപ്പെട്ട് ലയിപ്പിക്കുമ്പോൾ ബ്രഹ്മവും സ്വാഭാവികം ലയിച്ചു പോകും, അങ്ങനെ സംഭവിക്കാം. കാരണം ബ്രഹ്മം തന്നെയാണ് പ്രപഞ്ചമായിരിക്കും, പലവണ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവനെവിടെ പോവും, ലയിപ്പിക്കുന്നവൻ പിന്നെ ശൂന്യമെന്നേ പറയാൻ പറ്റൂ. അതുകൊണ്ട് പറയുന്നു അങ്ങനൊരു തകരാറുമില്ല എന്നുകൊണ്ട് ഇതെല്ലാം പൂർവക്ഷി പറയുന്നതാണ്. ബ്രഹ്മസ്വഭാവോ ഹി പ്രപഞ്ചോ എന്ന പ്രപഞ്ചസ്വഭാവം ബ്രഹ്മസ്വഭാവമാണ് പ്രപഞ്ചം, അല്ലാതെ പ്രപഞ്ചസ്വഭാവമല്ല ബ്രഹ്മം. പ്രപഞ്ചസ്വഭാവം എന്ന് പറയുന്നത് എന്താ, നാമരൂപാത്മകം. അതാണ് പ്രപഞ്ച സ്വഭാവം. അതല്ല ബ്രഹ്മം. ബ്രഹ്മം അങ്ങനെ നാമരൂപാത്മകം അല്ല. പിന്നെ എങ്ങനെ ബ്രഹ്മസ്വഭാവം ഹി പ്രപഞ്ചം? പ്രപഞ്ചം ബ്രഹ്മസ്വഭാവമാണ്. ഏതുപോലെ മൃത്തും ഘടവും പോലെ. മൃത്തിൽ നിന്ന് ഘടമുണ്ടായാലും അത് മൃത്തു തന്നെ. അതുകൊണ്ടാണ് ഘടം നശിച്ചാലും മൃത്ത് നശിക്കുന്നില്ല. അതുപോലെ ബ്രഹ്മം പ്രപഞ്ചം ലയിക്കുന്നതുകൊണ്ട് ബ്രഹ്മം ലയിക്കില്ല. ഘടം നശിക്കുന്നതുകൊണ്ട് മൃത്ത് നശിക്കുന്നു ഇല്ല. അതുപോലെ ബ്രഹ്മസ്വഭാവം പ്രപഞ്ചം എന്ന് പറയുന്നതിന്റെ ഗുണം അതാണ്. അതുപോലെ മൃത്സ്വഭാവമാണ് ഘടം എന്ന് വെച്ചാൽ ഘടത്തിൽ അനുസ്യൂതമായിരിക്കുന്നത് മൃത്താണ്. അതാണ് മൃത്സ്വഭാവം ഘടം എന്ന് പറയുന്നത്. മറിച്ച് ഘടസ്വഭാവം എന്താണ്? നാമരൂപം. തത്സ്വരൂപമാണോ? അല്ല. കാരണം കേവല മൃത്തിൽ ഘടത്തിന്റെ നാമരൂപങ്ങളൊന്നും ഇല്ല. അതുപോലെ കേവല ബ്രഹ്മത്തിൽ പ്രപഞ്ച നാമരൂപങ്ങളൊന്നുമില്ല. അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ചത്തെ ലയിപ്പിക്കുമ്പോൾ ബ്രഹ്മം ലയിക്കത്തില്ല. നമ്മൾ സാധാരണ അങ്ങനെയാ പറ്റുന്നു. നമ്മളിപ്പോൾ കണ്ണുമടച്ചിരുന്ന് ഇതിനെയൊക്കെ ലയിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോൾ ഉറങ്ങിപ്പോകുന്നത് കൊണ്ടാണ് ബ്രഹ്മവും ലയിച്ചു. രണ്ടുകൂടെ ഒരു ആദ്യം പ്രപഞ്ചം ലയിച്ച് ലയിച്ച് അവസാനം ബ്രഹ്മവും ലയിക്കും. ഉറങ്ങിട്ടെണീറ്റിട്ട് പറയും ഇതുവരെ സമാധിയിലായിരുന്നു, എന്തുകൊണ്ടോ ഒന്നും അറിഞ്ഞില്ല, ഒരു വസ്തു അറിഞ്ഞില്ല എന്ന് പറയും. തേന നാമരൂപ പ്രപഞ്ച വിലാപനേന ബ്രഹ്മതത്വബോധം. അതുകൊണ്ട് എന്താണ്? നാമരൂപാത്മകമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ വിലയിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ശേഷിക്കുന്ന എന്താ? ബ്രഹ്മം. അതിൻ്റെ ബോധം ഉണ്ടാവും, ഉണ്ടാവില്ലേ പറ്റൂ. അതിന് ഉദാഹരണം പറയും. എന്താണ്? ആകാശത്തെ മൂടിയിരിക്കുന്ന കാർമേഘങ്ങളും മാറിക്കഴിഞ്ഞാൽ സൂര്യൻ പ്രകാശിക്കും. പ്രകാശിക്കാതിരിക്കാൻ പറ്റുമോ സൂര്യൻ? അതുപോലെ ഇവിടുത്തെ കർമ്മേഘമായിരിക്കുന്നതാണ് പ്രപഞ്ചം. ഇതിനെ ലയിപ്പിക്കുക, ലയിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ശേഷിക്കുന്ന എന്താ? ബ്രഹ്മതത്വം. അത് പ്രകാശിക്കും, ബ്രഹ്മജ്ഞാനം ഉണ്ടാകും. എത്ര എളുപ്പമായ വഴി. ഇത് കേട്ടാൽ നമ്മൾ വിചാരിക്കുക പറയുന്ന സിദ്ധാന്തമാണ്. കാരണം നമ്മൾ ധരിച്ചിരിക്കുന്ന അദ്വൈതം ഇതാ. ഇങ്ങനെ ഇതുവരെയും മനസ്സിലാക്കിയിരുന്നു. ഇതാണ് ശരിയെന്ന് തോന്നുന്നു. ഭക്ഷ്യകാരൻ പറയുന്നു, അത്ര വയം പൃച്ഛാമഹ, ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടെ ബ്രഹ്മ എന്താണെന്നും നിങ്ങളുടെ സമാധി എന്താണെന്നും എന്താണ് ലയിപ്പിക്കുന്നതെന്നും ഞാൻ പറഞ്ഞുതരാമെന്നാണ്. ഭക്ഷ്യകാരൻ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. ആൾക്കാരുടെ മനസ്സിരിക്കുന്ന ധാരണകൾ മാറത്തില്ല. തിരികെ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ചോദിക്കും, എന്നാലും ലയിപ്പിച്ചൂടെ? ലയിപ്പിച്ചാൽ ലയിക്കത്തില്ലേ? എത്ര പേർക്ക് ലയിച്ചിരിക്കുന്നു? ഇന്ന ഇന്ന ആൾക്കാർക്കൊക്കെ ലയിച്ചിരുന്നതോ? എൻ്റെ ഫോട്ടോ വരെയുണ്ട് ലയിച്ചതിൻ്റെ. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് സമാനം പറയും? പറയാൻ പറ്റത്തില്ല. പക്ഷെ ഭാഷകാരൻ വരുന്നു, ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച്. പ്രപഞ്ചവിലയോ കോയം പ്രപഞ്ചവിലയോ എന്നാണ് നിങ്ങളീ പറയുന്ന ഈ പ്രപഞ്ചവിലയോ എന്നൊരു സാധനമുണ്ടോ? പഴയകാലം പറയുന്നത് എനിക്കത് മനസ്സിലായിട്ടില്ല. നിങ്ങൾ പറയുന്ന കാലത്ത് പ്രപഞ്ച വിലയോ എന്ന് പറയുന്ന സാധനം എന്താണ്? ഫോട്ടോ ഉണ്ടെന്ന് പറയുന്നു, ഒന്ന് കാണിച്ചു തരിക പ്രപഞ്ച വിലയത്തിൻ്റെ. എന്താണ് ആ സാധനം? കിം അഗ്നിപ്രതാപ സമ്പർക്ക ഘൃത കാഠിന്യ പ്രവിലേവ പ്രപഞ്ച പ്രവിലേഹ കർത്തവ്യ അഹോസി ഏകസ്മിൻ ചന്ദ്രേ തിമിരകൃത അനേക ചന്ദ്ര പ്രപഞ്ച അവിദ്യാകൃതോ ബ്രഹ്മണി നാമരൂപ പ്രപഞ്ചോ വിദ്യാ പ്രവിലാപൈതവ്യേരി. ഇതിലേതാ നിങ്ങൾ പറയുന്നു? നിങ്ങളീ പ്രപഞ്ച വിലയം എന്ന് പറയുമ്പോൾ നിങ്ങളൊരു അഭ്യാസം ചെയ്യുകയാണ് പ്രപഞ്ചത്തെ വിലയിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഒരു പ്രവൃത്തി ചെയ്യുകയാണ്. അത് നാക്കുകൊണ്ട് പ്രവർത്തിക്കാം, ശരീരം കൊണ്ട് പ്രവർത്തിക്കാം, പിന്നെ മനസ്സുകൊണ്ടും പ്രവർത്തിക്കുക. എന്തുകൊണ്ട് പ്രവർത്തിച്ചാലും അതെന്താണ്? പ്രവൃത്തിയാണ്. നിങ്ങൾ പ്രവർത്തിച്ച് ലയിപ്പിക്കുന്നത് ചോദിക്കുന്നു, നല്ല തണുപ്പത്ത് കട്ടിപ്പിടിച്ചിരിക്കുന്ന നെയ്യ്, അത് അഗ്നി കൊണ്ട് ഉരുക്കുന്നത് പോലെ അതൊരു വിലയമാണല്ലോ. എന്താ അവിടെ വിലയിച്ചത്? കാഠിന്യം. അതുപോലെ ആൾക്കാർ പറയുന്നത് എന്താണ്? ഇവിടെ അജ്ഞാനം കട്ടിപിടിച്ചിരിക്കുകയാണ്, അതിനെ എന്ത് ചെയ്യണം? ലയിപ്പിച്ച് കളയണം. കട്ടിപിടിച്ച സാധനം അജ്ഞാനം ലയിപ്പിക്കുമ്പോൾ അജ്ഞാന കാര്യമാണ് എന്ത്? പ്രപഞ്ചം. കാരണം ലയിപ്പിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ചവും ലയിച്ചവും സംഗതി വളരെ എളുപ്പമാണ്, മോക്ഷവും കിട്ടും. കുറച്ച് സമയം മെനക്കെടണമെന്നേ ഉള്ളൂ ലയിപ്പിക്കാൻ. അതുപോലെയാണോ നിങ്ങൾ ലയിപ്പിക്കുന്നത്? അപ്പൊ യോഗികൾ ലയിപ്പിക്കുന്ന എങ്ങനെയാണ്? യോഗികൾ ലയിപ്പിക്കുന്നത് ഹൃദകാഠിന്യത്തെ ഉരിക്കുന്നത് പോലെ, ആ കാഠിന്യത്തെ ഇല്ലാതാക്കുന്നത് പോലെ ഉള്ള അഭ്യാസമാണ് അവർ ചെയ്യുന്നത്. ഏതും ഇവിടുത്തെ ഏത് പ്രവൃത്തിയും പോലെ തന്നെയാണ് പ്രപഞ്ചത്തെ വിലയിപ്പിക്കുന്ന പ്രവൃത്തി. ഏത് പ്രവൃത്തി എന്ന് വെച്ചാൽ എല്ലാ പ്രവൃത്തികളെയും മനുഷ്യൻ പറമ്പിൽ തൂമ്പായെടുത്ത് കളയ്ക്കുന്നു. കായികമായൊരു അധ്വാനം ഇതുപോലെ ഒരു അധ്വാനം തന്നെയാണ് മനസ്സുകൊണ്ട് ചെയ്താലും ഒരു അധ്വാനമാണ്. ആ അധ്വാനം കൊണ്ട് എന്ത് സാധിക്കുമെന്ന് അവകാശപ്പെടുന്നത് പ്രപഞ്ചത്തെ വിലയിപ്പിച്ച് കളയുന്നതാണ്. ശരി, പ്രപഞ്ചത്തെ വിലയിപ്പിച്ച് കളഞ്ഞൊന്നും വെറുതെ പറയുകയല്ല, പിന്നെയോ പ്രപഞ്ചത്തെ വിലയിപ്പിച്ചാൽ അത് സമാധിയായി. ആ സമാധിയിലിരിക്കുമ്പോൾ അയാൾ പറയുന്നു, ഞാൻ സമാധിയിലിരിക്കുമ്പോൾ പ്രപഞ്ചമില്ല എനിക്ക്, ഉണർന്നു വന്നപ്പോഴാണ് എനിക്ക് പ്രപഞ്ചം വന്നത്, അപ്പോൾ ഞാൻ പ്രപഞ്ചത്തെ വിലയിപ്പിച്ചിരിക്കുകയായിരുന്നു. ഭക്ഷ്യകാരൻ ചോദിക്കുന്ന ഇതാണ്, ഈ പ്രപഞ്ചം എത്ര സത്യത്വ ബുദ്ധിയാണല്ലോ നിങ്ങൾക്കുള്ളത്, ഇത് സത്യമാണെന്നാണല്ലോ നിങ്ങൾ ധരിച്ചിരിക്കുന്നത്. അങ്ങനെ സത്യമെന്ന് ധരിച്ചിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ വിലയിപ്പിക്കാൻ ആര് വിചാരിച്ചാലും സാധ്യമുണ്ട്? വിലയിച്ച് പോകത്തില്ല. അതിന് വേണമെങ്കിൽ ചില രൂപാന്തരങ്ങളൊക്കെ വരുത്താം പ്രപഞ്ചത്തിൽ. മണ്ണിനെ പൊടിക്കാം, അത്യന്ത സൂക്ഷ്മമാക്കാം, വെള്ളത്തിൽ കലക്കാം, എന്ന് ചെയ്താൽ മണ്ണ് ലയിക്കുമോ? ലയിക്കുമോ? സൂക്ഷ്മമാക്കാനേ പറ്റും, വിലയിപ്പിക്കാൻ പറ്റില്ല, രൂപാന്തരപ്പെടുത്താനേ പറ്റും. ഭൗതികമായ എന്തെങ്കിലും പ്രവൃത്തികളുണ്ട്. സാധാരണ ഒരു മനുഷ്യന് വസ്തുക്കളെ രൂപാന്തരപ്പെടുത്താൻ പറ്റും, നശിപ്പിക്കാൻ പറ്റില്ല ഒന്നിനെ. ഭൗതികശാസ്ത്രം പോലും അത് പറയുന്നു. എന്താണ് ഇവിടെ ഒന്നിനെ ആത്യന്തികമായി നശിപ്പിക്കാൻ സാധ്യമല്ല. ഭൗതികശാസ്ത്രജ്ഞന്മാർ ഒരുപാട് പഠനമൊക്കെ നടത്തിയിട്ട് അവരും പറയുന്നതാണ് ആത്യന്തികമായി നശിപ്പിക്കുക എന്ന് പറയുന്നത് ഒന്നും വരുത് തലമുടി നാരണ പോലും സാധ്യമല്ല. രൂപാന്തരപ്പെടുത്താം, ഒന്ന് മറ്റൊന്നാക്കി മാറ്റാം. ഭാഷകാരനും അത് തന്നെ പറയുന്നു, പ്രപഞ്ചത്തെ ആർക്കും ലയിപ്പിക്കാൻ സാധ്യമല്ല. നിങ്ങൾ അല്പസമയം ഉറങ്ങിപ്പോയി എന്ന് വിചാരിച്ച് പ്രപഞ്ചം ലയിച്ചു, ലയിക്കത്തില്ല. കാരണം പ്രപഞ്ചത്തെ സംബന്ധിച്ച് സത്യത്വ ബുദ്ധിയാണ്. ആ സത്യത്വ ബുദ്ധിയിലാണ് പ്രപഞ്ചം നിലനിൽക്കുന്നത്. ആ സത്യത്വ ബുദ്ധി ഇരിക്കെ പ്രപഞ്ചത്തെ വിലയിപ്പിക്കാൻ സാധ്യമല്ല. പിന്നെ ലയ സമാധി, സമ്പ്രജ്ഞാത സമാധി, അസംപ്രജ്ഞാത സമാധി എന്നൊക്കെ പറയുന്ന എന്താ? എന്താണ് കേവലം മനസ്സിന്റെ പരിണാമം മാത്രമാണ്, അല്ല പ്രപഞ്ചത്തിനവിടെ ഒന്നും സംഭവിക്കുന്നില്ല. ഒരു ജീവന്റെ മനസ്സിന് സംഭവിക്കുന്ന പരിണാമം മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. സുഷുപ്തി സംഭവിക്കുമ്പോൾ, മൂർച്ഛ സംഭവിക്കുന്നത് പോലെ മറ്റൊരവസ്ഥയാണ് സമാധി, ആ പ്രപഞ്ചം ലയിക്കുന്നതല്ല, അത് തൻ്റെ കണ്ണിന് ദ്വേലം ബാധിച്ചു കഴിഞ്ഞാൽ ഒന്നും കാണാൻ കഴിയുന്നില്ല. അതുപോലെയുള്ള മനസ്സ് പിന്നെ പരിണാമം സംഭവിക്കുമ്പോൾ ആ മനസ്സ് വിഷയങ്ങളെ ഗ്രഹിക്കുന്നില്ല. അത്രയേ ഉള്ളൂ ഏത് സമാധി എന്ന് പറഞ്ഞാലും. അത് മനസ്സ് വിഷയങ്ങളെ ഗ്രഹിക്കാതിരിക്കുന്നതിന് സമാധി തന്നെ വേണമെന്നില്ല, ഉറങ്ങിയാലും മതി. അവിടെ ഉറക്കമാണെങ്കിൽ അവിടെ ഒരു ഗുണം കൂടെ ഉണ്ട്. എന്താണ് എന്താണ് പ്രയത്നം വേണ്ട എന്ന് മാത്രമല്ല, ഏറ്റവും പ്രധാന ഗുണം എന്താ? ബ്രഹ്മപ്രാപ്തി, സത്സമ്പത്തി. അവിടെ ആരുടെയും പെർമിഷൻ വേണ്ട, ഒരു അധ്വാനവും വേണ്ട, ഒന്നും വേണ്ട. സഹജമായി സത്സമ്പന്നനാകുന്നു. സഹജമായ സത്സമ്പത്തിക്ക് വേറെ ഒരു സ്ഥാനവുമില്ല ഉറക്കമല്ലാതെ. വേറെ അന്യത്ര നേച്ഛന്തി ബ്രഹ്മവിതഹ ഭാഷകാരൻ പറയുന്നു. അതല്ല സത്സമ്പത്തിക്ക് വേറൊരു സ്ഥാനം ബ്രഹ്മജ്ഞാനികൾ കൽപ്പിക്കുന്നേയില്ല എന്നാണ് ഭാഷകാരൻ തന്നെ പറഞ്ഞു. അപ്പോ ഇവിടെ പറയുന്ന അങ്ങനെയല്ല, സത്യമായിരിക്കുന്ന പ്രപഞ്ചത്തെ മാനസികമായ അഭ്യാസം കൊണ്ട് ഗലയിപ്പിക്കുക. ഇവിടെ ഇതെല്ലാം ചർച്ച ചെയ്യുന്നത് സാങ്കേതികമായിട്ടാണ്, അല്ല ഒരാൾ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തരുന്നോ ധ്യാനിക്കരുതെന്നോ ഒന്നുമല്ല പറയുന്നത്, അതെല്ലാം വേറെ വിഷയം. ഇവിടെ പറയുന്നതിൻ്റെ താത്വികമായ വിശകലനമാണ്, അതിനെക്കുറിച്ച് ഒരുവന്റെ ധാരണ എന്താണ്, എന്ത് സംഭവിക്കുന്നു എന്നാണ്. അതിനും ഇവിടെ ഭാഷ്യകാരൻ പറയുന്ന ബ്രഹ്മജ്ഞാനുമായിട്ട് എന്താ ബന്ധം, അക്കാര്യമാണ് പറയുന്നു. ഇനി ഭാഷ്യകാരൻ തന്നെ പ്രപഞ്ച വിലയോ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? പ്രപഞ്ച വിലയ ശബ്ദം ഭാഷ്യകാരൻ ഉപയോഗിക്കും. അത് അഗ്നിപ്രതാപ സമ്പർക്കാ ഘൃതകാഠിന്യ പ്രവിലേവ നെയ്യ് ഉരുകുന്നത് പോലെയുള്ള പ്രപഞ്ചവിലെ കർത്തവ്യ, അങ്ങനെ പ്രപഞ്ചവിലയൊക്കെ ചെയ്യാനാണോ നിങ്ങൾ പ്രപഞ്ചവിലയോന്ന് പറയുന്നത്? ഇതെല്ലാം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചിന്തിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ളവരാണ്. അതുകൂടിയുണ്ട്, ചിന്തിക്കുന്നതിന് ശേഷിയില്ലാത്തവർ പ്രപഞ്ച വിലയം ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്യുക, പിന്നെ എന്ത് സംഭവിക്കുന്നു എന്ന് ചിന്തിക്കാൻ പോലും. ലയിക്കുന്നോ ലയിക്കുന്നില്ലയോ എന്ത് പറയുന്നു അതനുസരിക്കുക. ചിന്തിക്കാൻ കഴിയില്ലാത്തവർക്കുള്ള അതാണ് ആധ്യാത്മിക എന്ന് പറയുന്നത്. 90% ചിന്തിക്കാൻ കഴിയില്ലാത്തവർക്ക് വേണ്ടിയുള്ളതാണ്. ചിന്തിക്കാൻ കഴിയില്ലാത്തവർക്ക് വേണ്ടി നിർദ്ദേശിക്കുന്ന കാര്യങ്ങളാണ്. എന്താണ്? അത് ചെയ്യുക, ഇത് ചെയ്യുക, മറ്റു ചെയ്യുക, കുളിക്കുക, കുറിയിടുക, ജപിക്കുക, അത് ചെയ്യുക, ഇത് ചെയ്യുക, ഇതെല്ലാം പറയുന്നത് ഉപാസന വേദം തന്നെ നിർദ്ദേശിച്ചിരിക്കുന്നതാണ്. എന്തുകൊണ്ട്? ചിന്തിക്കാനുള്ള കഴിവില്ല. ആയിക്കോട്ടെ, അങ്ങനെ അങ്ങനെ അപ്പോ അതാണ്. അപ്പോ അക്കാര്യമാണ് ഭാഷകാരൻ പറയുന്നു. അപ്പോ അതൊരു ന്യൂനതയെന്നല്ല ഞാൻ പറയുന്നു, ജീവസ്വഭാവം അങ്ങനെയാണ്. അതുകൊണ്ട് അങ്ങനെ വിധിച്ചിരിക്കുന്നു, അത് ചെയ്യുക, ഇത് ചെയ്യുക. അതായത് ഭാഷകാരൻ ഇവിടെ അതിനെക്കുറിച്ച് എന്തെങ്കിലും കുരു ചെയ്യണോ ചോദ്യം, ചെയ്യാൻ വിധിച്ചിട്ടുണ്ടോ? ഉണ്ട്, ധാരാളം വിധിച്ചിട്ടുണ്ട്. ജീവന്റെ സ്വഭാവം അങ്ങനെയാണ്. പക്ഷെ അതിൽ നിന്ന് വേർതിരിച്ചുകൂടെ കാണിക്കുകയാണ് എന്താണ് ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ചർച്ച ചെയ്യുന്നതിൽ പ്രധാനമായും മനസ്സിലാക്കേണ്ട ഇതാണ്, ഈ ജ്ഞാനമെന്ന് ഭാഷകാരം പറയുന്ന ഇതൊന്നും അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കും. അതേസമയം അതേ ഭാഷകാരം തന്നെ ഈ ചെയ്യുക എന്ന് പറയുന്നതിന് അംഗീകരിച്ച് തന്നെയാണ് സംസാരിക്കുന്നു, അത് വേണ്ടെന്ന് പറയുന്നില്ല. അങ്ങനെ ചെയ്യുന്നവരും മോശക്കാരാണെന്നും പറയുന്നില്ല. പക്ഷെ ജ്ഞാനം എന്ന് പറഞ്ഞാൽ അതാണെന്നുള്ള ഭ്രാന്തിയുണ്ട് മനുഷ്യന്റെ മനസ്സിൽ. അതാണ് ജ്ഞാനം, എന്തെങ്കിലും ചെയ്യുന്നതാണ് ജ്ഞാനം. അതിനെ തിരുത്താനാണ് ശ്രമിക്കുന്നത്. അല്ലാതെ എന്തെങ്കിലും ചെയ്യുന്നവരോട് അത് ചെയ്യരുതെന്ന് പറയാനല്ല. അത് ചെയ്യാം എന്നുകൊണ്ട് അതാണ് ഒരു ഭാഗത്ത് ഉപാസന എന്ന് പറയും. അതിനെ നിഷേധിക്കുന്നില്ലല്ലോ. അപ്പോ ഇവിടെ തത്വജ്ഞാനം എന്ന് പറയുമ്പോൾ അത് പ്രപഞ്ച വിലയത്തിലൂടെ സാധിക്കേണ്ട ഒന്നല്ല. പ്രപഞ്ചത്തെ വിലയിപ്പിക്കുക, പിന്നെ ജ്ഞാനം ഉദിക്കുക, ഇതൊക്കെ നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളതാണ്. ആദ്യം ഇങ്ങനെ മനസ്സിനേകാഗ്രമാക്കി, മനസ്സിനെ ഏകാഗ്രമാക്കിയിട്ട് അവസാനം സമാധിയിലെത്തും, പ്രപഞ്ചം അപ്രത്യക്ഷമാവും. അപ്പോൾ ഉള്ളിൽ ജ്ഞാനം ഉദയം ചെയ്യും. ആ ഉദയം ചെയ്യണമെങ്കിൽ അതിനൊന്നും പ്രപഞ്ചത്തെ വിലയിപ്പിക്കണം. സാധാരണ കേട്ടുവരുന്നതാണ്. അങ്ങനെ ആയിക്കോട്ടെ, ഇനി ഒരാളങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യം പറയുന്നവർക്കുണ്ട്. പക്ഷെ ശങ്കരാചാര്യർ അതാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള ഒരു ധാരണയുണ്ടല്ലോ, അതാണ് മാറ്റേണ്ടത്. ഈ ബ്രഹ്മത്തെയും ബ്രഹ്മജ്ഞാനത്തെയൊക്കെ ഇത്രയും ദീർഘമായി വിശദമായി ചർച്ച ചെയ്ത അത് ശങ്കരാചാര്യരാണ്, മറ്റാരുമല്ല. അങ്ങനെ ചെയ്ത ആചാര്യന്റെ അഭിപ്രായം എന്താണ്, അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഒരാളിപ്പോ പ്രപഞ്ചത്തെ വിലയിപ്പിക്കുന്നു, പിന്നെ അയാൾക്ക് ജ്ഞാനം ഉണ്ടാകുന്നു എന്നൊക്കെ അവകാശവാദം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, അതിനൊന്നും വിരോധമില്ല. അതല്ല ഇവിടെ പറയുന്ന ബ്രഹ്മജ്ഞാനം, അതാണ് മനസ്സിലാക്കേണ്ടത്. ബ്രഹ്മജ്ഞാനത്തെ അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാൻ പോകുമ്പോൾ അത് ശരിയല്ല എന്നാണ് ഈ ഭാഗത്തു മനസ്സിലാക്കേണ്ടത്. അപ്പൊ അങ്ങനെ പ്രപഞ്ചത്തെ വിലയിപ്പിച്ചിട്ട് പിന്നെ ബ്രഹ്മജ്ഞാനം, ആൾക്കാരെന്തൊക്കെ അബദ്ധം പറയുന്നു. അപ്പൊ ഇങ്ങനെ ചിലർ പറയുന്നതാണ്. ചിലർ പറയുക എന്ന് പറഞ്ഞാൽ ഈ ഭാഷ്യകാരൻ എന്ത് പറഞ്ഞിരിക്കുന്നു നമ്മൾ നേരിട്ട് മനസ്സിലാക്കാത്തിടത്തോളം കാലം എല്ലാവരും ഇതിൻ്റെയൊക്കെ പറയാൻ നടക്കുന്നു. ചെല് പറയുന്ന ഇങ്ങനെയാണ്, ആദ്യം ഇങ്ങനെ ഇതിനെയൊക്കെ വിലയിപ്പിക്കണം, ഒടുവിൽ ബ്രഹ്മജ്ഞാനം ഉള്ളിലിങ്ങനെ പൊട്ടിമുളച്ച് വരും. ചോദിക്കും, ശരി ഇത്രയും സമ്മതിച്ചു, അങ്ങനെ പോയി പ്രപഞ്ചത്തെ വിലയിപ്പിച്ചു, ബ്രഹ്മജ്ഞാനം ഉണ്ടായി, സമ്മതിക്കാം, നിങ്ങൾ പറയുന്ന രീതിയിൽ തന്നെ ബ്രഹ്മജ്ഞാനം ഉണ്ടായി. ഈ ബ്രഹ്മജ്ഞാനം ഉണ്ടായതിനു ശേഷവും പിന്നെ നിങ്ങൾ എന്തിനാ ഈ ആത്മബോധവും തത്വബോധവും ഒക്കെ വീണ്ടും വായിച്ചുകൊണ്ടിരിക്കുന്നു? അത് ഈ കൂടുതൽ വായിക്കാനുള്ള ശേഷിയൊന്നും അവർക്കില്ലാത്തതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. ഇതൊക്കെ വീണ്ടും വായിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ് എന്ന് ചോദിച്ചാൽ പറയും, എനിക്കുണ്ടായ ബ്രഹ്മജ്ഞാനം ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒന്നാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് പണ്ടിങ്ങനെയൊക്കെ പഠിച്ചത്. ഇങ്ങനെയൊക്കെ പറയുന്നവരുടെ മുമ്പിൽ വായും പൊളിച്ചിരുന്നിട്ടുണ്ട്. ബ്രഹ്മജ്ഞാനം ഉണ്ടായിട്ട് ശാസ്ത്രം അഭ്യസിക്കുന്നത്, ബ്രഹ്മജ്ഞാനവും ശാസ്ത്രവും, ശാസ്ത്രത്തിൻ്റെ ഉപയോഗം അത്രയേ ഉള്ളൂ. തനിക്കുണ്ടായ ബ്രഹ്മജ്ഞാനം തന്നെയോ ഈ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നതെന്നൊന്നും അറിയണം. തല തിരിഞ്ഞുപോയി. ശാസ്ത്രം ഉപദേശം അല്ല ബ്രഹ്മജ്ഞാനത്തെ ഉണ്ടാക്കുന്നത്. ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് ഞാൻ പ്രയത്നിച്ചുണ്ടാക്കിയ ഒരു സാധനമാണ്. അപ്പൊ ബ്രഹ്മജ്ഞാനത്തിലൊരു സംശയം, വളരെ കഷ്ടപ്പെട്ട് അതിനെ ഉണ്ടാക്കിയെടുത്തപ്പോൾ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് എന്റെ ബ്രഹ്മജ്ഞാനം രണ്ടാണോ അതോ ഒന്ന്? വായിച്ചപ്പോഴോ മനസ്സിലായി രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ ശാസ്ത്രത്തിന്റെ ഉപയോഗം അത്രയേ ഉള്ളൂ. ഇതെല്ലാം ഇങ്ങനെ വരുന്ന എന്തുകൊണ്ട്? ഒരബദ്ധം ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ 100 പേരെ ദയറ്റ് പറയും, പിന്നെ അത് പ്രചരിക്കും ലോകത്തിലതിന്. ഇതിന്റെയൊക്കെ അടിസ്ഥാനം എന്താണ്? ആദ്യം വിലയിപ്പിക്കണം, പിന്നെ ജ്ഞാനം ഉണ്ടാവും എന്നുള്ളതാണ്. അതല്ല ഭാഷകാരം പറയുന്നത്. വിലയിപ്പിക്കുക തന്നെ അസംഭവമാണ്, സാധ്യമല്ലെന്നാണ് ഇവിടെ പറയുന്നത്. സത്യപ്രപഞ്ചത്തെ ആർക്കും വിലയിപ്പിക്കാൻ സാധ്യമല്ല. അഹോസി ദേകസ്മിൻ ചന്ദ്രേ തിമിരകൃത അനേക ചന്ദ്രപ്രപഞ്ചവത് അവിദ്യാകൃതോ ബ്രഹ്മണി നാമരൂപ പ്രപഞ്ചോ വിദ്യ പ്രവിലാപൈതവ്യ. അല്ല, ഇങ്ങനെയാകാം. ഈ തിമിരം കൊണ്ട് ദ്വിചന്ദ്രനെ കാണുന്നു, ആകാശത്തിൽ നോക്കുന്നു, രണ്ട് ചന്ദ്രനുണ്ടെന്ന് പറയുന്നു. ഇന്നലെ ഒരു ചന്ദ്രനെ കണ്ട്, ഇന്നിപ്പോൾ രണ്ട് ചന്ദ്രൻ. അപ്പോൾ അടുത്തേക്കുന്ന ആൾ പറയുന്നു ചന്ദ്രൻ്റെ തകരാറില്ല, തൻ്റെ കണ്ണിൻ്റെ തകരാറാണ് തിമിരം ബാധിച്ചു തുടങ്ങി. അത് ശസ്ത്രക്രിയ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ചന്ദ്രനെ കാണത്തുള്ളൂ. അപ്പോൾ ഇവിടെ രണ്ട് ഘട്ടങ്ങളുണ്ട്. ഒന്ന്, അത് അയാൾക്ക് ബോധ്യപ്പെടുന്നു, ഓ അത് ശരി, അപ്പോൾ ചന്ദ്രനൊന്നേ ഉള്ളൂ, തകരാറ് കണ്ണിനാണ്. അപ്പം അവിടെ അയാളെ സംബന്ധിച്ച് രണ്ട് ചന്ദ്രൻ അതുവരെ ഉണ്ടായിരുന്നു, ഇപ്പം ലയിച്ചു കഴിഞ്ഞു, പിന്നെ ഒരു ചന്ദ്രനേ ഉള്ളൂ. അവിടെ ലയിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അത് നിഷേധമാണ്, ബാധിതമായി. രണ്ട് ചന്ദ്രൻ്റെ പ്രതീതി ഉണ്ടെങ്കിലും അയാൾ ബോധിച്ചു, അയാൾക്കറിയാമല്ലോ നേരത്തെ. അപ്പോൾ അയാൾ ബോധിക്കുന്നു, ബുദ്ധിയുണ്ട്, ഗ്രഹിക്കുന്നു. ഇവിടെ ചന്ദ്രനൊന്നേ ഉള്ളൂ, ഇതും ഒരു ലയമാണ്. ഇവിടെ എന്താ ലയിച്ചത്? എന്ത് ലയിച്ചത്? മിഥ്യാജ്ഞാനം, വിപരീത ജ്ഞാനം ലയിച്ചു. ലയിച്ചെന്ന് പറഞ്ഞാൽ എന്താ? വിപരീത ജ്ഞാനം ബാധിതമായി. വിപരീത ജ്ഞാനം ഇപ്പോൾ ഉണ്ടോ അയാൾ? ഉണ്ടോ? വിപരീത ജ്ഞാനം ഇല്ല അയാൾ, ബാധിതമായി. ഇത് ലയമാണ്. ഇനി 4-ാം അധ്യായത്തിലും ഇതുപോലെ ലയത്തെക്കുറിച്ച് പറയും. അപ്പൊ വിപരീത ജ്ഞാനത്തിന്റെ ബാധ എന്ന് പറയുന്നത് അവിടെ സംഭവിച്ചു കഴിഞ്ഞു, അത് ലയം തന്നെയാണ്. പിന്നെ അയാളുടെ ബുദ്ധിയിൽ, അയാളുടെ അറിവിൽ ഭ്രാന്തിയില്ല. അങ്ങനെ ഭ്രാന്തമായ ഒരറിവ് ഇല്ല. അയാൾക്ക് ബോധ്യമാണ് ചന്ദ്രൻ ഏകമാണ്. പക്ഷെ എന്നാലും അയാളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. എന്താണ്? എന്താ ശല്യപ്പെടുത്തുന്നു? ഈ രണ്ടായി കണ്ടുകൊണ്ട് തന്നെയായിരിക്കും. ഇതെല്ലാം ഉറപ്പിച്ചിട്ട് ആകാശത്ത് നോക്കിയാലും ചന്ദ്രൻ രണ്ട് അല്ലേ? അയാൾക്ക് ബോധ്യമായി ചന്ദ്രൻ ഒന്നേ ഉള്ളൂ. പക്ഷെ അതുകൊണ്ട് എന്താ കാര്യം? അയാൾക്ക് ഭ്രാന്തിയില്ല. പക്ഷെ വീണ്ടും ആകാശത്ത് നോക്കിയാൽ കാണുന്നത് ദ്വിചന്ദ്രൻ. അപ്പൊ ഇതിനെന്ത് പറയും? ഇതിനെന്താ പറയുന്നു? എന്താണ് പറയുന്നത്? ബാധ്യതാനുവർത്തി. പറയേണ്ട സന്ദർഭങ്ങളിൽ മനസ്സിലാക്കേണ്ട സന്ദർഭങ്ങൾ മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കണം. ബാധ്യതാനുവർത്തി പ്രതീതി. ഇവിടെ പോയി എന്ന് പറയുന്നതാണ് ജ്ഞാനം. അത് പോയി. പിന്നെ അയാൾക്ക് മിഥ്യാജ്ഞാനം അവിടെ ഇല്ല. അജ്ഞാനമില്ല, മിഥ്യാജ്ഞാനമില്ല, ഒന്നുമില്ല. വ്യക്തമായി ബോധ്യം വന്ന കാര്യമാണ്. തകരാറ് കണ്ണിനാണ്. അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം അതിനു മുമ്പുണ്ടായിരുന്ന രീതിയിൽ വാസ്തവ ചന്ദ്രൻ മുമ്പ് അങ്ങനെയായിരുന്നു. വാസ്തവ ചന്ദ്രനായിരുന്നു രണ്ട് എന്നുവെച്ചാൽ രണ്ട് ചന്ദ്രനെയും അയാൾ വാസ്തവമായി ഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് അയാളുടെ പരാതി പറയുന്നു. ആകാശത്ത് രണ്ട് ചന്ദ്രനെ കാണുന്നു. അപ്പൊ ആ വാസ്തവ ചന്ദ്രൻ എന്ന് പറയുന്ന ആ ചന്ദ്രന്റെ ദ്വിത്വം, അതാണ് അജ്ഞാനം കൊണ്ടുണ്ടായത്, അതാണ് വിപരീത ജ്ഞാനം, അതാണ് സംശയത്തിലുണ്ടാക്കിയത്. അങ്ങനെ സംഭവിക്കാമോ? ആകാശത്ത് ഇന്നലെ വരെ ഇല്ലാത്ത സംഭവം എങ്ങനെ സംഭവിക്കാം? അജ്ഞാന സംശയ വിപരീതങ്ങൾക്കെല്ലാം കാരണമായിരുന്ന എന്താണ്? ആ ഭ്രാന്തിയാണ്, ഭ്രാന്തി പ്രതീതിയാണ്. ഭ്രാന്തിയും പ്രതീതിയാണ്. പക്ഷേ അത് ബോധ്യപ്പെട്ടപ്പോൾ പിന്നെ ആ പ്രതീതി എങ്ങനെയായി? ബാധിത പ്രതീതിയായി. ആണ് വ്യത്യാസം. രണ്ടും പ്രതീതിയാണ്. ഒന്ന് ഭ്രാന്തി പ്രതീതി, മറ്റൊന്ന് ബാധിത പ്രതീതി. അപ്പോ പിന്നെ അയാൾ അതിനെക്കുറിച്ച് തൻ്റെ ആ പ്രതീതിയെ കുറിച്ച് അയാൾക്ക് വ്യാകുലതയില്ല. അത് സത്യം ബോധിച്ചതാണ്. അയാൾക്കറിയാം ഈ കണ്ണിൽ തിമിരം ഇരിക്കുന്നിടത്തോളം കാലം ഇതിങ്ങനെ തന്നെ ഇരിക്കും. ഇതിന് പ്രതിവിധി എന്ന് പറയുന്നത് എന്താണ്? ആ കണ്ണിലെ തിമിരത്തെ മാറ്റുക. എന്നാൽ ഇതും മാറും. അപ്പൊ ആദ്യത്തെ ലയം എന്ന് പറയുന്നത് അതാണ്, ബാധ്യതമാകുക. അത് ലയം. വാസ്തവത്തെ അയാളെ സംബന്ധിച്ച് ഒരർത്ഥത്തിൽ രണ്ട് ചന്ദ്രനിൽ ഒന്ന് ലയിച്ച് ഒന്ന് മാത്രമാണ്. ഏതർത്ഥത്തിൽ? ബാധിതമെന്നുള്ള അർത്ഥത്തിൽ. എന്തുവെച്ചാൽ അയാളുടെ ബോധത്തിൽ, അയാളുടെ സത്യബോധം എന്ന് പറയുന്ന ഇപ്പോൾ ഏകചന്ദ്രനെ സംബന്ധിച്ച് അത് ഒരു തരത്തിലുള്ള ലയമാണ്. ഇനി അയാളുടെ കണ്ണ് ഇല്ല, ദോഷം മാറ്റിയെന്നിരിക്കട്ടെ. ദോഷം മാറ്റി കഴിഞ്ഞാൽ പിന്നെ അയാളെ സംബന്ധിച്ച് ബാധിത പ്രതീതി എന്ന് പറയുന്ന സാധനം ഇല്ല. ദ്വിചന്ദ്രന്റെ പ്രതീതി ഇല്ല, ബാധിതമായതിന്റെ പ്രതീതി ഇല്ല. അത് രണ്ടാമത്തെ ലയം. സംശയിക്കേണ്ട, ഇനി കണ്ണ് ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാലും തിമിരം മാറ്റിക്കഴിഞ്ഞാലും വീണ്ടും കാണുമോ എന്നൊരാൾക്ക് സംശയം വന്നാലോ? കാണുമോ? കാണുമോ? എന്തുകൊണ്ട് കാണുന്നില്ല? തിമിരം ഏതാണ് കാരണമായിരുന്നത്? കാരണം പോയി. ഇത് കാരണമായിരുന്ന ഒരു ദോഷമാണ്. ആ ദോഷം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ കാര്യം കാണില്ല. ഇല്ല, ഇവിടെ തിമിരമാണ് ദോഷം. ആ ദോഷം നശിച്ചാൽ പിന്നെ കാണുന്നില്ല. ആ ദോഷമുള്ളിടത്തോളം കാലം കാണും. ബ്രഹ്മജ്ഞാനത്തിലൂടെ ദോഷമായും ഭാഷകാരൻ പറയുന്ന എന്താണ്? എന്താണ് എത്രയോ തവണ നമ്മൾ ചർച്ച ചെയ്തതാണ്. നമുക്ക് ഒരുപാട് ഉത്തരമുണ്ട്. ഒരു ഉത്തരം മതി. എല്ലാം കൂടെ പറയേണ്ട കാര്യം. പ്രപഞ്ചത്തിലെ ദൈത അനുഭവപ്പെടുന്നു. ചോദ്യം പ്രതീതി ഉള്ളതിന്റെ കാരണം എന്താണ്? ചോദ്യം പ്രതീതി ഉണ്ടാകുന്നതിന്റെ കാരണം എന്താണ്? ഞാൻ പറഞ്ഞില്ലേ, ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം, അങ്ങനെ വരണം. ചോദ്യം ഒന്നുകൂടി വ്യക്തമാക്കണം. ഇതര പാപഫലാനി യദൃച്ഛയാ, കേട്ടിട്ടുണ്ടോ? സഹി ചതുരാനന, കേട്ടിട്ടുണ്ട? ഞാനും 10-15 വർഷമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ചിലർ വിചാരിക്കും ഞാനൊരു മുറട്ട് വേദാന്തിയാണ്, എനിക്ക് പ്രാർത്ഥനയൊന്നുമില്ല, ഞാൻ ഭക്തനല്ല എന്നൊക്കെയാണ് പലരുടെയും ധാരണ, ശുശ്രൂഷക്കാറുണ്ട്. അങ്ങനെയല്ല, ഞാനും പ്രാർത്ഥിക്കും. എൻ്റെ ഇഷ്ടദേവൻ എന്ന് പറയുന്ന ആരാണെന്നറിയാം? ബ്രഹ്മാവാണ്. ബ്രഹ്മാവിനോട് എല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇതാണ്: ഇതര പാപഫലാനി, ഒരു പാപത്തിന്റെ ഫലം ഒഴികെ ബാക്കി എല്ലാ പാപഫലങ്ങളും യദൃച്ഛയ, യാതൊരു മുന്നറിയിപ്പും നൽകാതെ വിതര തന്നോളൂ എന്നാണ്. ഒരു പാപത്തിന്റെ ഫലം ഒഴികെ എല്ലാ പാപഫലങ്ങളും, ഇതൊരു രഹസ്യമാണ്, ഇപ്പോഴാണ് ഞാനിത് വെളിപ്പെടുത്തുന്നത്. എല്ലാ പാപഫലങ്ങളും യദൃച്ഛ എന്ന് വെച്ചാൽ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഇടുത്തി വീഴുന്നത് പോലെ തന്നോളൂ, വിതര ചതുരാനന താനി സഹേ, അതെല്ലാം അഹം സഹേ, ഞാൻ സഹിച്ചോളാം എന്നാണ്. പിന്നെ ആ പ്രാർത്ഥനയിൽ ശകൻ കൂടെ ബാക്കിയുണ്ട്. എങ്ങനെ? അല്ല അല്ല, അങ്ങനെയുള്ള ജന്മം തന്നുകൊണ്ടല്ലേ ഇപ്പോ ഇതൊക്കെ നടക്കുന്നു. അരസികേഷു സുതത്വനിവേദനം ശിരസി മാലിക മാലിക മാലിക. അരസികന്മാരുടെ മുമ്പിൽ പോയി അദ്വൈതം പറയുക എന്ന് പറയുന്നത് എന്റെ തലയിൽ എഴുതരുതേ എഴുതരുതേ എഴുതരുതേ 3 തവണ ആവർത്തിക്കാറുണ്ട്. മാലിക മാലിക മാലിക, അരസികേഷു സുതത്വനിവേദനം. ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കരുതെന്നാണ് സംഭവിച്ചത്. ബ്രഹ്മാവ് തന്നല്ലേ, നമുക്ക് തട്ടിക്കളയാൻ പറ്റും. പഠിച്ചു വയ്ക്കുന്ന നല്ലതാ. ഇതര പാപ ഫലാനി യദൃച്ഛയാ വിതരതാനി സഹേ ചതുരാനന അരസികേഷു സുതത്വനിവേദനം ശിരസി മാലിക മാലിക മാലിക. അപ്പോ എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊക്കെ പറയുന്നത് രസികന്മാരുടെ മുമ്പിലേ പറയാവൂ, അല്ലാത്തവരുടെ മുമ്പിൽ പറഞ്ഞാൽ അത് രസിക്കത്തില്ല. രസിച്ചില്ലെങ്കിൽ ഇത് മനസ്സിരിക്കത്തില്ല. എന്തെങ്കിലും രസമുള്ളതല്ലേ നമ്മുടെ മനസ്സിരിക്കുന്നു. ഇപ്പൊ നമ്മുടെ മനസ്സിന് എന്തെല്ലാം അനാവശ്യം ഇരിപ്പുണ്ട്, അതൊക്കെ രസമുള്ളതുകൊണ്ടായിരിക്കുന്നു. പ്രധാനമായ തത്വം അദ്വൈതത്തിന്റെ അത് നമ്മുടെ മനസ്സിരിക്കത്തില്ല. അരസികന്മാരായതുകൊണ്ട് അതുകൊണ്ടാണ് എനിക്ക് പ്രാർത്ഥിക്കേണ്ടി വരുന്നത് എല്ലാ ദിവസവും. ഒരു ദിവസമെങ്കിലും ഇത് ഞാൻ ഓർക്കാതെ ഇരുന്നിട്ടില്ല. അപ്പൊ എന്റെ ചോദ്യത്തിന്റെ ഉത്തരമാണ് എന്താണ്? പ്രാരബ്ധം. ഭാഷകാരൻ പറയുന്നതാണ്, അതായത് ഈ പ്രതീതി എന്ന് പറയുന്നത് ബാധ്യതാനുവർത്തി എന്നെല്ലാം പറയുന്നത് ഇവിടുത്തെ ഓപ്പറേഷൻ, ഓപ്പറേഷനോടുകൂടി അവസാനിക്കുന്നു എന്നാണ്. അവിടെയാണ് അദ്വൈതത്തിലെ ഏറ്റവും പ്രധാനമായ ഒരു സംഭവം. ഇപ്പൊ ദിജന്ദ്രൻ എന്ന് പറയുന്നത് പ്രതീതമാകുന്നു, ആയൊക്കെ ബോധ്യം വന്നു. അപ്പൊ ആദ്യത്തെ ബോധം കൊണ്ട് എന്ത് ചെയ്യുന്നു? ഭ്രാന്തി മാറി. പക്ഷെ വീണ്ടും അത് അനുവർത്തിക്കുന്നു. അവിടെ എന്ത് വേണ്ടിവരും? ഓപ്പറേഷൻ വേണ്ടിവരും. അതുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രതീതിയും ഇല്ല ഇല്ല. അതുപോലെ തന്നെ ഇവിടെയും പറയും പ്രാരബ്ധം അവസാനിച്ചാൽ, അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും കാണുമോയെന്ന് സംശയിക്കേണ്ട കാര്യമുണ്ടോ? ഓപ്പറേഷൻ സക്സസ് ആയാൽ പിന്നെ ഒരു ചന്ദ്രനേ ഉള്ളൂ. പ്രാരബ്ധം ഒടുങ്ങിയാൽ പിന്നെ പ്രതീതിയില്ല. അപ്പോൾ സംസാരം നിവൃത്തമാകുന്ന രണ്ടു തരത്തിലാണ്. ആദ്യം തന്നെ നിവർത്തിച്ചു തത്വജ്ഞാനം കൊണ്ട്, പക്ഷെ ഭാഷകാരൻ പറയുന്നു പ്രാരബ്ധം അപേക്ഷതേ, പ്രാരബ്ധത്തെ അപേക്ഷിക്കുന്നു. തസ്യ താവതേ വചനം താവെന്ന വിമോക്ഷത. നൂറുകണക്കിന് തവണ നമ്മൾ ഈ വിഷയം തന്നെ പറഞ്ഞിട്ടുണ്ട്.